തതിമിത കിട്ട തതിമിത അന്താന ഹൃദയ ലയന ജതികൾ കോർത്തതില്ലാന തകിട്ട തതിമിത കിട്ട തതിമിത അന്താന ഹൃദയ ലയന ജതികൾ കോർത്തതില്ലാന ഇടയുമെൻ ചുവടുകളെങ്കിലും താളങ്ങൾ ഇടറില്ല പതറില്ല പഴകിയ രാഗങ്ങൾ ഇടയുമെൻ ചുവടുകളെങ്കിലും താളങ്ങൾ ഇടറില്ല പതറില്ല പഴകിയ രാഗങ്ങൾ ശ്രുതിയും ലയവും ഒന്നു കലർന്നു തക്കിട്ട തതിമി തന്താന ഹൃദയ ലയന ജതിക്ക് കോർത്തതില്ലാന തക്കിട്ട തതിമി തന്താന ഹൃദയ ലയന ജതിക്ക് കോർത്തതില്ലാന വിധി നയിക്കും രസത്തിൻ നടനം ആരറിഞ്ഞതിന്റെ തുടക്കം നീ അറിയുകില്ലയൊടുക്കം മനുജ വാഴ്വു മണ്ണിൽ വിധി നയിക്കും രസത്തിൻ നടനം ആരറിഞ്ഞതിന്റെ തുടക്കം നീ അറിയുകില്ലയൊടുക്കം അറിയൂ മനസ്സേ നീയൊരു നുരൈ കടലിൽ അറിഞ്ഞും വീണ്ടും ആശകൾ വളർത്തി വെറുതെ അറിയൂ മനസ്സേ നീയൊരു നുരൈ കടലിൽ അറിഞ്ഞും വീണ്ടും ആശകൾ വളർത്തി വെറുതെ ഏതു സ്വരവും ഇടറിയില്ല കുറ്റമല്ല കാലം കോർത്തു തന്നത് ശ്രുഹാരം തക്കിട്ട തതിമി തന്താന ഹൃദയ ലയന ജതികൾ കോർത്തതില്ലാന ഇടയുമെൻ ചുവടുകളെങ്കിലും തരികടതോം തരികടതോം തരികടതോം ഇടറില്ല പതറില്ല പഴകിയ ശ്രുതിയും ലയവും ഒന്നു കലർന്നു തക്കിട്ട തതിമി തന്താന ഹൃദയ ലയന ജതികൾ കോർത്തതില്ലാന നൃത്തശാല ഇരുളിലായി ജീവതാളമകലയായി പാതി വഴിയിൽ പിരിഞ്ഞു ഞാൻ ഭാരം താങ്ങിയലഞ്ഞു നൃത്തശാല ഇരുളിലായി ജീവതാളമകലയായി തകരുമെൻ ഹൃദയം താഴ്വരയായി ഉയരനി ജ്വലിക്കും താരകയായി തകരുമെൻ ഹൃദയം താഴ്വരയായി ഉയരനി ജ്വലിക്കും താരകയായി യാനപാത്രം മുടങ്ങിപ്പോയ യാത്രി ഞാൻ നിന്നോർമകളെ ഓ വലിച്ചിടുന്നു സഖിയും